എന്നാണ് പറയുന്നത്. ഒന്നും പറയുന്നില്ല. ഉടയുന്നതിന്റെ പ്രാപിക്കുക. ഒടുവില്ലെന്ന് പറഞ്ഞ ഒടുവില്ലെന്ന് പറഞ്ഞ എന്താ ജീവിതത്തിന്റെ അവസാനം? നിനക്ക് ജീവിച്ചു പോയി, അവസാനം നിന്റെ പരമപദത്തെ പ്രാപിക്കുന്നു, അതിനാണ് മുക്തി എന്ന് പറയുന്നത്. പുനരാവൃത്തിരഹിതമായ മുക്തി എന്ന് പറയും. അപ്പോ ഈ പുനർജന്മം, പുനർജന്മം എന്ന് പറയുന്ന വിശ്വാസം, അതിനെ കുറിച്ച് ഗുരുവും പറയുന്നുണ്ട്. ജന്മജന്മാന്തര ഗുണ അതിനെ കുറിച്ചൊക്കെ പറയുന്നു. ആത്മാവിന് പുനർജന്മമില്ല, ശരിയാണ്. ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നില്ല. ആത്മാവ് നിത്യമാണ്, അതിന് തുടക്കമില്ല, ഒടുക്കമില്ല, അത് നിത്യമുക്തമാണ്. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ഈ അദ്വൈതത്തിന് സമ്മതമാണ്, ഗുരുവിന് സമ്മതമായതാണ്. പക്ഷെ എന്നാലും ജനന മരണങ്ങളെ അദ്വൈതികൾ സ്വീകരിക്കുന്നുണ്ട്, പുനർജന്മത്തെ സ്വീകരിക്കുന്നുണ്ട്, ഗുരു സ്വീകരിക്കുന്നു. അത് ഗുരു അംഗീകരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ പുനർജന്മയില്ല എന്ന് പറയാം നമ്മുടെ കാഴ്ചപ്പാട്. ഇപ്പൊ ജന്മജന്മാന്തര വിനകളെന്ന് പറയുമ്പോ, ഞാൻ ഇപ്പൊ ഇരുന്നുകൊണ്ട് പറയണം, എന്റെ ജന്മജന്മാന്തരമായ വിനകൾ ദുരിതങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? എനിക്ക് പൂർവ്വപൂർവ്വ പല ജന്മങ്ങളും ഉണ്ടായി. ആ ജന്മങ്ങളിലൊക്കെ ഞാൻ സമ്പാദിച്ച ദുരിതമാണ് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ വ്യക്തമാണ്. അതിന് ഗുരു അംഗീകരിക്കുന്നുണ്ട് പുനർജന്മം. ഇനി മരണവുമില്ല, ജനനവുമില്ല, ഉറപ്പുമില്ല, എന്താണ് വാഴവുമില്ല എന്ന് പറയുമ്പോഴോ അവിടെ എന്താ പറയുന്നത്? ആത്മാവിന് പുനർജന്മമില്ലെന്നോ, അല്ലെങ്കിൽ ആത്മാവിൽ പരമാർത്ഥത്തിൽ ജനന മരണങ്ങളില്ല എന്നുള്ള രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. ഉടയും ഇരിക്കും, ഉദിക്കും, ഒന്നു മാറി തുടരും, ഇരിക്കും, ഉടലിൻ സ്വഭാവമാകും. ഇത് നശിച്ചു പോകുന്നു, ഒന്നു മാറി തുടരും എന്നാണ്. എന്നുവെച്ചാൽ ഒരു ശരീരം വിട്ടാൽ വേറൊരു ശരീരം, ഈ ശരീരം എടുക്കുന്നത് ആരാ ശരീരം എടുക്കുന്നത്? ജീവനാണ്. അല്ലാതെ ശുദ്ധമായ ആത്മാവ് ശരീരം എടുക്കുന്നില്ല. നിർഗുണമായിരിക്കുന്ന ആത്മാവ് ശരീരത്തെ ഉൾക്കൊള്ളുകയോ ശരീരത്തെ തള്ളിക്കളയുകയോ ചെയ്യുന്നില്ല. അപ്പോ അതേസമയം ആ ആത്മാവിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പുനർജന്മത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആത്മാവ് ഈ ശരീരം ഇതിന്റെ ഇടയ്ക്ക് ഒന്നിനെ കൂടെ സ്വീകരിച്ചാലേ പുനർജന്മത്തെ സ്വീകരിക്കാൻ പറ്റും, ഇനി പുനർജന്മം സ്വീകരിക്കാൻ പറ്റില്ല. ആ ഒന്നിനെ ആശ്രയിച്ചിട്ടാണ് പുനർജന്മം സ്വീകരിക്കുന്നത്. ഏതിനെ? ജീവൻ, അതൊക്കെ അതിന് കാരണമാണ്. പരമാത്മാവ് ബ്രഹ്മം, ആത്മാവ് ശുദ്ധമായ ആത്മാവ്, സർവവ്യാപിയായിരിക്കുന്ന ആത്മാവ്, ഈ ആത്മാവിന് പുനർജന്മ സാധ്യമാണ്. അത് സർവാധാരമായിരിക്കുകയാണ്. അത് എന്തിനെങ്കിലും എടുക്കുകയോ തള്ളിക്കളയോ ചെയ്യുന്നു. പക്ഷെ അവിടെ ജീവൻ എന്ന് പറയുന്ന ഒന്നിനെ കൽപ്പിക്കും. ഗുരു പറയുന്നു ജീവത്വം കേടുന്നു, ആ ജീവത്വം നഷ്ടപ്പെടണം. ജീവത്വം എന്ന് വെച്ചാൽ ജീവഭാവം. അതിനാണ് ജീവാത്മാവെന്ന് പറയുന്നത്. ഈ ശരീരം ജീവാത്മാവ് സ്വീകരിക്കുന്നതും ഈ ശരീരത്തെ ജീവാത്മാവ് ഉപേക്ഷിക്കുന്നതിനാണ് പുനർജന്മം എന്ന് പറയുന്നത്. അതാണ് ജനന മരണങ്ങളെന്ന് പറയുന്നത്. ഇതിന് ഗുരു അംഗീകരിക്കുന്നു. സൂര്യസൂക്ഷ്മം കാരണം എന്ന് മൂന്ന് ശരീരം എന്ന് പറയുന്നത്. അപ്പൊ സൂക്ഷ്മ ശരീരത്തെയും ഗുരു അംഗീകരിക്കുന്നുണ്ട്. സൂക്ഷ്മ ശരീരത്തോടു കൂടിയിരിക്കുന്ന ആത്മചൈതന്യം, അതിനാണ് ജീവൻ എന്ന് പറയുന്നത്. ആ സൂക്ഷ്മ ശരീരത്തോടു കൂടിയിരിക്കുന്ന, അപ്പൊ അതിനെ സൂക്ഷ്മ ശരീരത്തെ ഉപാധി എന്ന് പറയും. സൂക്ഷ്മ ശരീരത്തോടു കൂടിയിരിക്കുന്ന ആ ജീവൻ, അത് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതല്ല. മനസ്സിലായി? സൂക്ഷ്മ ശരീരത്തോടുകൂടി ജീവൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതല്ല. അതെ. അപ്പൊ ആ സൂക്ഷ്മ ശരീരത്തോടുകൂടിയിരിക്കുന്ന ആ ജീവൻ സ്ഥൂല ശരീരത്തെ സ്വീകരിക്കുന്നതിനാണ് ജന്മം എന്ന് പറയുന്നത്. ആ ശരീര സ്ഥൂല ശരീരത്തെ എടുക്കുകയാണ്. ഇതൊക്കെ ഈ വിശ്വാസം അനുസരിച്ച് പറയുകയാണ്. മനസ്സിലായി? പുനർജന്മ സിദ്ധാന്തം എന്ന് പറയുന്ന പുനർജന്മ വിശ്വാസം അനുസരിച്ച് ഞാൻ പറയുകയാണ്. അല്ല, എന്റെ സ്വന്തം സിദ്ധാന്തം. എന്നിട്ട് എപ്പോഴാണോ ആ ജീവൻ, അതായത് സൂക്ഷ്മ ശരീരത്തോടുകൂടിയിരിക്കുന്ന ആ ജീവൻ സ്ഥൂല ശരീരത്തെ വിട്ടുകളയുന്ന അതും വരണം. ആണ് ഗുരു എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ പാപകർമ്മങ്ങൾ ചെയ്യുന്നവര് പരലോകത്ത് പോയിട്ട് പിന്നെന്താണ് അവിടെ ആരോപ പിടിച്ച് തിന്ന് കാക്ഷിച്ച് വീണ്ടും എവിടെ വരുന്നു? ഭൂമിയിൽ വരും. അപ്പൊ ആരായി അങ്ങോട്ട് പോയും വരികയൊക്കെ ചെയ്യുന്നത്? അതായത് സർവവ്യാപിയായിരിക്കുന്ന ആത്മാവാണെങ്കിൽ അത് ഇവിടെയുണ്ട്, അവിടെയുണ്ട്, ഇഹലോകത്തിലുണ്ട്. അതിന് പോകാനും വരാനും നോക്കൂ. ഇപ്പൊ ആകാശം നമുക്ക് എല്ലായിടത്തും ഉണ്ട്. ആകാശം തന്നെ കൊണ്ടങ്ങനെ സഞ്ചരിക്കാൻ പറ്റും? പറ്റത്തില്ല. അത് പറയുന്നത് അതും വിശ്വാസമാണ്. ജീവൻ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ ജനിക്കുകയും മരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ സ്ഥൂല ശരീരത്തെ എടുക്കുന്നതും വിടുന്നതുമാണ്. എടുത്താൽ ജന്മം, വിട്ടാൽ മരണം. ആ സ്ഥൂല ശരീരം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മനുഷ്യ ശരീരം മാത്രമാകണമെന്നില്ല. മൃഗശരീരമാകാം, പക്ഷികളുടെ ശരീരമാകാം, വൃക്ഷ ശരീരമാകാം, ദേവതാ ശരീരമാകാം, അറുകൊല ശരീരമാകാം, കുട്ടിച്ചാത്ത ശരീരമാകാം, യക്ഷി ശരീരമാകാം, ഏത് ശരീരമാകാം, അത് നമ്മുടെ വിശ്വാസമല്ലേ. യക്ഷിയെ ഉപാസിക്കുകയാണെങ്കിൽ ജന്മം മരിച്ചു കഴിഞ്ഞാൽ ഈ ജീവൻ, നിങ്ങൾ ഉപാസകനായ ജീവൻ പോയി യക്ഷിയുടെ ശരീരം സ്വീകരിച്ചിട്ട് ഷൈൻ ചെയ്യും, അവിടെ ഇവിടെയൊക്കെ വന്ന ആൾക്കാരൊക്കെ പിടിച്ച് തന്നു തലസ് നടക്കും. ആ പെണ്ണാണ് പുരുഷൻ യക്ഷിയാവില്ല, ഗന്ധർവൻ ഗന്ധർവൻ യക്ഷനാകും, ഗന്ധർവനാകും, കുട്ടിച്ചാത്തൻ ആണാണ്, പെണ്ണ് കുട്ടിച്ചാത്ത കുട്ടിച്ചാത്തിയില്ല. ഇങ്ങനെ അതിന് ചിലരൊക്കെ ഉണ്ട്, ആണും പെണ്ണുമായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്, ഗന്ധർവൻ ആണാണ്. സൂക്ഷ്മ ശരീരത്തിന് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിന് വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഞാനിപ്പോ ഈ പുരുഷ ശരീരത്തിലിരിക്കുന്നു, അപ്പൊ എന്റെ സ്ഥൂല ശരീരത്തിലാണ് എന്ത് വരുന്നത്, പുരുഷലിംഗം. അപ്പൊ ഈ സ്ഥൂല ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് പൗരുഷ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അപ്പോ ആ പൗരുഷത്വം എന്ന് പറയുന്നത് സംസ്കാര രൂപത്തിലവിടെ ഇരിക്കും, സൂക്ഷ്മ ശരീരത്തിലിരിക്കും പുരുഷഭാവം. പക്ഷെ ഞാൻ അനേക ജന്മങ്ങളിൽ മുമ്പ് സ്ത്രീയായിട്ട് വരുന്നിട്ടുണ്ട്, അപ്പൊ എന്റെ സൂക്ഷ്മ ശരീരത്തിൽ എന്തുണ്ട്, സ്ത്രീത്വം ഇരിപ്പുണ്ട്. സ്ത്രീ ശരീരത്തിൽ ഇരുന്നപ്പോ ജനിക്കുക, പ്രസവിക്കുക, മരിക്കുക, ഗർഭം ധരിക്കുക ഒക്കെ ചെയ്തുകൊണ്ട് സ്ത്രീത്വം വിടും ഇവിടത്തില്ല, അതെവിടെ ഇരിക്കും, അവിടെ സൂക്ഷ്മ ശരീരത്തിയിരിക്കും. ഈ സ്ഥൂല ശരീരത്തിൽ ഇരുന്നുകൊണ്ട് സന്താനോത്പാദനം പോലെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തു, അതുകൊണ്ട് അതും എവിടെയിരിക്കും, സൂക്ഷ്മ ശരീരത്തിയിരിക്കും. പക്ഷെ ബാഹ്യമായ അവയവങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ട അവയവങ്ങളെല്ലാം സ്ഥൂല ശരീരത്തിലെ കാണും. സ്ത്രീത്വ പുരുഷത്വം എന്ന് പറയുന്നത് സംസ്കാര രൂപത്തിൽ എവിടെയിരിക്കും, സൂക്ഷ്മ ശരീരത്തിയിരിക്കും. അതുകൊണ്ടാണ് അതിന്റെയൊക്കെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചിട്ടാണ് ഇനി മരിച്ചതിന് ശേഷം അടുത്ത് പെണ്ണാകണമോ ആണാകണമോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ശേഷിക്കുന്നത് കൂടുതലും പുരുഷ സംസ്കാരമാണെങ്കിൽ അടുത്ത് പുരുഷ ജന്മമായിരിക്കും, അല്ല സ്ത്രീ സംസ്കാരമാണെങ്കിൽ അടുത്ത് സ്ത്രീ ജന്മമായിരിക്കും. ഇതാണ് വിശ്വാസം, അല്ലെങ്കിൽ ഇതാണ് സിദ്ധാന്തം. അത് എന്തുവരും, ഈ ഒരു ജന്മം ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ഈ ജന്മം കിട്ടി എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പൂർവ്വജന്മത്തിലുള്ള കർമ്മങ്ങളെല്ലാം കൂടെ നോക്കും. അതിൽ ഈ ജന്മ അടുത്ത ജന്മത്തിന് ഏത് കർമ്മത്തിനാണോ പ്രാബല്യമുള്ളത്, ആ പ്രാബല്യം എന്ന് പറയുന്നത് അടുത്ത ജന്മത്തിൽ സ്ത്രീ ജന്മത്തിനാണെങ്കിൽ സ്ത്രീ ജന്മം, പുരുഷ ജന്മമാണെങ്കിൽ പുരുഷ ജന്മം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, പുരുഷ ജന്മമൊന്നും അതിൽ നിന്ന് വീണ്ടും കുറച്ച് സഞ്ചരിക്കുന്നു, സ്ത്രീ ജന്മമാണെങ്കിൽ സഞ്ചയിക്കുന്നു. ഇപ്പൊ സ്ത്രീ ജന്മമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കുറെ സംസ്കാരം ശേഖരിക്കും, പുരുഷ ജന്മമാണെങ്കിൽ അതിൽ നിന്ന് കുറെ ശേഖരിക്കും. പക്ഷെ പഴയത് അവിടെ ഇരിക്കുകയാണ്, എന്നിട്ട് താഴെ കൂടെ കൂട്ടിച്ചേർക്കും, എന്നിട്ട് നോക്കും ബാലൻസ് ഏതിനാണ് കൂടുതൽ അടുത്ത ജന്മത്തേക്കും. ഇപ്പൊ ഞാൻ ഈ പുരുഷ ജന്മത്തിൽ സ്വീകരിച്ചതും കൂടെ ചേർത്താലും മൊത്തം എന്താണ് പഴയതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക്, കാരണം കൂടുതൽ കുറവ് നിശ്ചയിക്കുക എന്ന് പറയുന്നത് അനാദി ജന്മങ്ങളാണ്. ഇതിന്റെ കണക്ക് ഈശ്വരനെ അറിയാൻ പറ്റും, മനുഷ്യനെ അറിയാൻ പറ്റും, മനസ്സിലായോ. അനാദി ജന്മങ്ങളിൽ ഈ ജന്മം പുരുഷ ശരീര യോഗ്യമെന്നുള്ളത് തീരുമാനിക്കാൻ ആർക്കേ പറ്റൂ? അല്ല, ഈ ജന്മത്തെ നമ്മൾ കുറച്ച് പുരുഷ സംസ്കാരം സ്വീകരിച്ച് അതുകൊണ്ട് മാത്രം പറ്റിയിട്ട അപ്പൊ ഈ അനാദി ജന്മത്തിന്റെ മൊത്തം കണക്കുകളും ആര് നോക്കും? ഈശ്വരൻ നോക്കിയിട്ട് കർമ്മത്തിനനുസരിച്ച് അടുത്ത ജന്മത്തിൽ സ്ത്രീയോ പുരുഷനോ എന്നുള്ള ഈശ്വരൻ തീരുമാനിച്ചു. അപ്പൊ അനാദി ജന്മങ്ങളിൽ എത്രയെത്ര സംസ്കാരമുണ്ടെന്ന് നമുക്കറിയില്ല, അറിയാനും പറ്റത്തില്ല. അപ്പൊ ആ കണക്കൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇനി എത്ര മെടുക്കം പുരുഷനായാലും ശരി, മുമ്പ് എന്തൊക്കെയാണ് ബാക്കിയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതൊക്കെ ഈശ്വരന്റെ ഏജന്റുമാർ, ഈശ്വരനാണ് അതിന്റെ മെയിൻ ആണ്. ഈശ്വരൻ പലരെ ഏർപ്പെടുത്തിയിരിക്കും. ഇതൊക്കെ നോക്കാൻ ഈശ്വരന്റെ ചാരന്മാരുണ്ടോ? പ്രസിഡന്റിന്റെ ചാരന്മാരുണ്ടോ? ഇവിടെ സെക്രട്ടറിയുടെ ചാരന്മാരുണ്ട് അല്ലേ? അതുപോലെയൊക്കെ ഈശ്വരനും ചാരന്മാരെ വയ്ക്കും. അവരെന്ത് ചെയ്യും? അവര് കണക്കെടുക്കും. കണക്കെടുത്തിട്ട് പറയുന്നതാ അവനിങ്ങനെയാണ് പിടിച്ചോണം, നോട്ടക്കൂടിയാണ്, ഇവന് അടുത്ത ജന്മ ഇന്നത് കൊടുക്കാം. അതാണ് ചിത്രഗുപ്തനും മറ്റും. അതുകൊണ്ട് ഈ പുനർജന്മം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിനൊരു പിന്നെ നമ്മുടെ ശാസ്ത്രങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് പുനർജന്മം. അല്ല, നമ്മൾ എന്തെങ്കിലും ഇതാണ് പുനർജന്മം എന്ന് പറഞ്ഞാൽ ശരിയാവും. ശാസ്ത്രങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പഴയ സിദ്ധാന്തവും എന്ന് വെച്ചാൽ വിശ്വാസം, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അവർ കുറെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ അവർ വിശ്വസിക്കുന്നു, ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ പുനർജന്മത്തെ അംഗീകരിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? മനുഷ്യരെല്ലാം വ്യത്യസ്ത സ്വഭാവത്തോടുകൂടി എങ്ങനെ ജനനാൽ തന്നെ കാണുന്നു ആ വ്യത്യസ്ത സ്വഭാവം, ഇതാണ് പ്രധാന കാരണം. പ്രാണി വൈചിത്ര്യം, ഈ മനുഷ്യരിൽ പരസ്പരമുള്ള വ്യത്യാസം മാത്രമാണ്. മനുഷ്യൻ, മൃഗം, പക്ഷി, ജീവനുള്ള എല്ലാത്തിനും വ്യത്യാസമുണ്ട്. ഈ പ്രാണി വൈചിത്ര്യം എന്തുകൊണ്ട് വന്നു? ഒരു പഴയകാലത്ത് നിന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നു? എന്നെപ്പോലല്ല നീ, പുരുഷനെ പോലെ എവിടെ നോക്കിയാലും വ്യത്യാസം. അപ്പൊ അവര് കണ്ടെത്തിയ ഒരു സിദ്ധാന്തമാണ് എന്തത്? കർമ്മ വ്യത്യാസം, കർമ്മ സംസ്കാരത്തിൽ വന്ന വ്യത്യാസം. ഈ കർമ്മ സംസ്കാരത്തിൽ എവിടുന്ന് വ്യത്യാസം വന്നു? പൂർവ്വജന്മങ്ങളുണ്ട്, അത് പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളിൽ നിന്നുണ്ടായ സംസ്കാരത്തിൽ വന്ന വ്യത്യാസം കൊണ്ടാണ് ഈ വൈചിത്ര്യം, ഈ വിഭിന്നത കാണുന്നതെന്നാണ്. അപ്പോ എന്ത് ചെയ്യേണ്ടി വരും? പൂർവ്വജന്മങ്ങളെ അംഗീകരിക്കണം. ഈ പൂർവ്വജന്മങ്ങളെ ആർക്കംഗീകരിക്കണം? ഒരാൾ വേണം പൂർവ്വജന്മം അനുഭവിക്കാനും ഈ ജന്മം അനുഭവിക്കാനും ഇനി വരുന്ന ജന്മങ്ങൾ അനുഭവിക്കാനും ഒക്കെ ഒരാൾ വേണം. ആ ആളിനെയാണ് എന്ത് പറയുന്നത്? ജീവൻ. ഇങ്ങനെ അല്ലാതെ പുനർജന്മത്തെ സ്വീകരിക്കാൻ വേറെ വഴിയുന്നു? വേറെ ഒരു രീതിയിലൊന്ന് പുനർജന്മത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ജീവൻ അംഗീകരിച്ചില്ലെങ്കിൽ ഈ പൂർവ്വജന്മങ്ങളുടെ സമ്പാദ്യം ഇങ്ങോട്ട് കൈമാറാൻ പറ്റില്ല. അപ്പൊ ആത്മാവ് അങ്ങനെ വരുന്നു. ആത്മാവ് ഓരോ ശരീരം സ്വീകരിക്കുന്നു, വിടുന്നു എന്ന് കൽപ്പിച്ചാൽ ഈ പൂർവ്വജന്മ സംസ്കാരം എന്തിനോട് കൈമാറും? പൂർവ്വജന്മ സംസ്കാരം വരണ്ടേ, അല്ലെങ്കിൽ പിന്നെ പുനർജന്മത്തിന്റെ ആവശ്യമല്ല. പുനർജന്മം എന്ന് പറയുന്ന ആശയം വന്ന തന്നെ അതുകൊണ്ടാണ്. അതുകൊണ്ട് പുനർജന്മം എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കണമെങ്കിൽ അവിടെ ജീവൻ എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിക്കണം. ജീവൻ എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിക്കണമെങ്കിൽ അവിടെ ഈ ശരീരമല്ല മറ്റൊരു ശരീരത്തെ സ്വീകരിക്കണം. ഏത് ശരീരത്തെ? സൂക്ഷ്മ ശരീരം. അപ്പൊ സൂക്ഷ്മ ശരീരത്തോടുകൂടി ഒരു ജീവൻ അനാദിയായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഒരു ഉത്പത്തിയെ കുറിച്ച് സ്വീകരിക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടായി അതിനൊന്നും ഉത്തരവില്ല. അനാദി അറിയില്ല. അപ്പൊ നമ്മൾ കാരണങ്ങളെ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, നമുക്ക് ഉത്തരം കിട്ടത്തില്ല. കുറെ പിറകിലോട്ട് ചെല്ലുമ്പം എവിടെയും നമ്മൾ നിന്നു പോകും. അപ്പോൾ കുറെ അത് അനാദിയാണ് എന്ന് വെച്ചാൽ അറിയില്ല. അത് അംഗീകരിച്ചവർ ഭൗതികശാസ്ത്രവും അങ്ങനെയാണ്, ആധ്യാത്മികശാസ്ത്രവും അങ്ങനെയാണ്. ബാക്കിലോട്ട് ചെന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് എന്തു പറയും? അറിയില്ല. ആധ്യാത്മിക ശാസ്ത്രം പറയും അനാദി എന്ന് പറയാൻ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അറിവില്ലാന്ന് സമ്മതിക്കില്ല. എന്നിട്ട് അവരെന്ത് പറയും? ഞങ്ങൾക്കറിയാം ഇത് അനാദിയാണ്, എന്നുവെച്ചാൽ ഇതിനൊരു തുടക്കമില്ലാന്ന് ഞങ്ങൾക്കറിയാം എന്നാണ്. ഭൗതികശാസ്ത്രം എന്താണ് പറയുന്നത്? ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് രണ്ടുപേരും നിങ്ങളുടെ വ്യത്യാസം. ഒരാൾ അറിവില്ലായ്മയെ തുറന്ന് സമ്മതിക്കുന്നു, മറ്റുള്ളവർ അറിവില്ലായ്മയെ പുതിയ വ്യാഖ്യാനം കൊടുക്കുന്നു. അറിവില്ലായ്മയ്ക്ക് അവർ കൊടുക്കുന്ന വ്യാഖ്യാനമാണ് എന്ത്? അനാദി അല്ലെങ്കിൽ തുടക്കമില്ല എന്ന് പറയുന്ന അവനവന്റെ അറിവില്ലായ്മയുടെ വ്യാഖ്യാനം. സയൻസ് എന്താ പറയുന്നത്? അറിവില്ല, പക്ഷേ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വിനയം കൂടുതലുള്ള ആർക്കാണ്? സയൻസിന് തന്നെയാണ് സംശയം. മറ്റൊരു ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. എന്താ അറിഞ്ഞത്? അനാദി. എന്തായി അനാ? തുടക്കമില്ല. തുടക്കമില്ലെന്ന് ഉറപ്പാണോ? ആ എന്തുകൊണ്ട് തുടക്കമില്ല? എന്തുകൊണ്ട് അതിനപ്പുറം കണ്ടുകൂടാ? അതൊന്നുമില്ല. എന്താ ഈടെ ഇവിടെ തുടക്കമില്ലെന്ന് പറഞ്ഞാൽ തുടക്കമില്ല? ഈ ചോദ്യങ്ങളൊന്നും പാടില്ല, അടിച്ചിരുത്തും. ചോദ്യം ചെയ്യുമ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ പുനർജന്മം എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് ഈ മുക്തി എന്ന് പറയുന്ന വിഷയം വരുന്നത്. അപ്പൊ മുക്തി പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുള്ള മുക്തിയാണ്? ജന്മ മരണങ്ങളിൽ നിന്നുള്ള മുക്തിയാണ്. ഒരു ജീവന്റെ മലയാളത്തിൽ പറയുന്നത് താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ അനുഭവിക്കുന്നു. അപ്പോ ഞാൻ അനുഭവിക്കുന്നത് ഞാൻ ചെയ്യുന്ന കർമ്മഫലം. പുനർജന്മ സിദ്ധാന്തം അനുസരിച്ച് പറയാം. അതൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോ കർമ്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് മറ്റുള്ളവരുമായിട്ട് ആലോചിച്ച് മറ്റുള്ളവരുടെ ഉപദേശം അനുസരിച്ച് മറ്റുള്ളവരുടെ ഉപദേശം ധിക്കരിച്ച് പല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കും. പക്ഷേ കർത്ത പ്രവർത്തിക്കുന്നവൻ ആരാണ്? ഞാൻ. അപ്പോ പ്രവർത്തിക്കുന്നവൻ ഞാനായതുകൊണ്ട് പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം എനിക്കാണ്. അത് പീനൽ കോഡ്. ഇത് പീനൽ കോഡിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ എന്തൊക്കെ നിയമങ്ങളെന്നുള്ള കാര്യം അല്ല പറയുന്നത്. ജീവന്റെ ജന്മവും മരണത്തെയും കുറിച്ചാണ് പറയുന്നത്. അവിടുത്തെ നിയമം പറയുകയാണ്. ഇത് ആധ്യാത്മിക നിയമം. മറ്റേ ഭൗതികം മനസ്സിലായോ? അതാരാണ് ഒരാളെ പറഞ്ഞത്? ആരാണ് ആളിനെ പറ? വെറുതെ ശൂന്യതയെ ചോദ്യം അങ്ങനെ ഇല്ല, അതൊരു എല്ലാത്തിനും ഉണ്ട്. ഇംഗ്ലീഷ് ഡോക്ടർമാരും പ്രാർത്ഥിക്കാൻ പറയുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. പൂജ നടത്താൻ പറയുന്നവരുണ്ട്. വ്യക്തികളുടെ നല്ല ഇരിക്കുന്നത് സയൻസ് എന്ന് പറയുന്ന വ്യക്തി ഇഷ്ടമാണ്. ആയുർവേദ ഡോക്ടർമാരിലും ആയുർവേദത്തിലും ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പാരസെറ്റമോൾ പൊളിച്ച് കലക്കി കഷായത്തിൽ കൊടുക്കുന്നവരുണ്ട്. നമ്മുടെ കേട്ടില്ല ഉണ്ടാ? ഇവിടെ അതൊക്കെയുണ്ട്. അവസരം പോലെ പറയും. ചന്തത്തിനായി സഭകളിൽ പറയുന്നു ന്യായം, ആശാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ സഭകളിലും ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? ചന്തത്തിന് വേണ്ടി, ഭംഗിക്ക് വേണ്ടിയിട്ട് ഓരോരോ ന്യായങ്ങൾ പറയും. അതിവിടെ എന്ത് പറഞ്ഞാലാണോ അയാൾക്ക് തന്നത്? അങ്ങനെയൊക്കെ കാണും, അങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ ആണല്ലോ. അങ്ങനെ അങ്ങനെ അതൊക്കെ ഓരോരുത്തരും ഓരോ സൗകര്യം പോലെയാണ്. അപ്പോ അത് ഭൗതിക നിയമം ചോദിച്ചില്ലേ? ഇന്നലെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവും അത് തന്നെ. എന്താണോ മനുഷ്യൻ ആണോ ഈശ്വരനെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ ശരിയാണ്, മനുഷ്യൻ തന്നെയാണ്. ദൈവത്തെക്കുറിച്ച് ഇവിടെ ഇങ്ങനെ ദൈവം ഇരുന്ന് ചിന്തിക്കുന്ന ഞങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദൈവം ഒരു സ്ഥലത്തിരുന്നിട്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അങ്ങനെ കണ്ടിട്ടുണ്ടോ? ദൈവം ഇരുന്ന് പറയുന്നു, എന്താ എല്ലാം മനുഷ്യൻ തന്നെ. ആ മനുഷ്യനെ വേണമെങ്കിൽ ഞങ്ങൾ ദൈവം എന്ന് പറയും, പക്ഷെ എല്ലായിടത്തും ദൈവത്തെക്കുറിച്ച് പറയുന്നതും ചിന്തിക്കുന്നതും ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതും പൂജിക്കുന്നതും ദൈവത്തെ സാക്ഷാത്കരിച്ചെന്ന് പറയുന്നതും ദൈവം ഇല്ല എന്ന് പറയുന്നതും എല്ലാരാണ്? മനുഷ്യൻ തന്നെയാണ്. മനുഷ്യനാണ് അത് പറയുന്നത്. അപ്പോ മനുഷ്യന്റെ ബുദ്ധിയുടെ സൃഷ്ടിയാണ് ദൈവം എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ആ ദൈവം നിഷേധമാകത്തില്ല, കാരണം മനുഷ്യന്റെ ബുദ്ധി ദൈവത്തെ അംഗീകരിക്കുന്നു, മനുഷ്യന്റെ ബുദ്ധി തന്നെ ദൈവത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. മനുഷ്യരിൽ തന്നെ എന്തുണ്ട്? ദൈവ നിഷേധികളുമുണ്ട്, മനുഷ്യരിൽ തന്നെ ദൈവത്തെ അംഗീകരിക്കുന്നവരുമുണ്ട്. അപ്പോ ദൈവം എന്ന് പറയുന്നത് ഇപ്പോ ഈ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചിന്ത, മനസ്സ്, ബുദ്ധി ഇങ്ങനെ ഒരു സാധനം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അപ്പൊ ദൈവമുണ്ടോ? ഇപ്പൊ ദൈവമില്ല. നിങ്ങൾ ഗാഠനിദ്രയിലാണ്, അപ്പൊ നിങ്ങൾ ദൈവമേ കാത്തുകൊള്ളുകയെന്ന് പാടും. എപ്പോ നിങ്ങളുടെ ബുദ്ധി വർക്ക് ചെയ്യുന്ന അപ്പോഴേ ഉള്ളു ദൈവചിന്തയും കാര്യങ്ങളുമെല്ലാം. അപ്പോ ദൈവം എന്ന് പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നത് ഒരു തെറ്റുമില്ല. ആ നമുക്കറിയില്ല എന്ന് പറയാം, ഇല്ല എന്ന് പറയരുത്. എനിക്കൊരു കാര്യത്തെ കുറിച്ച് അറിവില്ലെങ്കിൽ അറിവില്ല എന്ന് പറയുന്നു, അതിനെന്താ ദോഷം? ഈശ്വരന്റെ കാര്യത്തിൽ എന്താണ്? ഒരാൾ പറയണം ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നെ അറിയില്ല, അയാൾക്ക് പറയാൻ അറിയില്ല എന്നെന്താ കൊള്ളു? അങ്ങനെ പറയുന്നതിന് എന്താ ദോഷം? എനിക്കറിയില്ല. അതെ തന്നെ, യഥാർത്ഥത്തിൽ ഉണ്ടോന്ന് ചോദിക്കാൻ പറയുന്നു, യഥാർത്ഥത്തിൽ എനിക്കറിവില്ല. യഥാർത്ഥത്തിലുണ്ട്, യഥാർത്ഥത്തിൽ എനിക്കറിയില്ല എന്നല്ലേ പറയേണ്ടത്? ആ പിന്നെന്താ കുഴപ്പം? അപ്പൊ ഒരാള് പറയുന്നു എനിക്ക് യഥാർത്ഥത്തിൽ അറിയാം എന്ന് പറഞ്ഞാൽ, ഒരാള് പറയുന്നു യഥാർത്ഥത്തിൽ എനിക്കറിയില്ല, ഒരാള് പറയുന്നു യഥാർത്ഥത്തിൽ, വേറൊരാള് പറയുന്നു യഥാർത്ഥത്തിൽ ഇല്ല. അങ്ങനെ ഒരാൾക്ക് പറയാം. ഒരാള് പറയുന്നു ഈശ്വരൻ യഥാർത്ഥത്തിൽ ഇല്ല. എന്തുകൊണ്ടില്ല? പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈശ്വരന്റെ തെളിവുകൾ വേണമെങ്കിൽ, ഈശ്വരന്റെ തെളിവ് എനിക്ക് കിട്ടണം. എനിക്ക് ഈശ്വരന്റെ തെളിവൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഈശ്വരനില്ല, ശരിക്കും ഇല്ല, യഥാർത്ഥത്തിയില്ല. തെളിവ് കിട്ടുന്നതുവരെ ഈശ്വരനെ ഞാൻ അംഗീകരിക്കില്ല. തെളിവുണ്ടെങ്കിലേ ഞാൻ അതും അംഗീകരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആകെ ചെയ്യാന്നുള്ള എന്താണ്? അയാളുടെ മുമ്പിൽ ഈശ്വരന്റെ തെളിവുകൾ വെച്ചു കൊടുക്കുക, ഇതാണ് ഈശ്വരന്റെ തെളിവ്. അപ്പൊ അയാൾ പറയുന്നത് ഈ തെളിവൊന്നും ഈശ്വരന്റെ തെളിവല്ല, അയാൾ ആ തെളിവുകളേക്ക് നിഷേധിക്കും. ഇതൊന്നും ഈശ്വരന്റെ തെളിവല്ല, നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണ്, പക്ഷെ അത് ഈശ്വരന്റെ തെളിവല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ തെളിവുകളെയൊക്കെ അയാൾ നിഷേധിച്ചാൽ എന്ത് ചെയ്യും? അവന് വേറെ തെളിവുണ്ടോ? ഈ തെളിവ് പോരാ, ഈശ്വരനെ തെളിയിക്കാൻ പറ്റുന്ന കാര്യം നിഷേധിക്കും. അപ്പോ ഒരാള് പറയണല്ല ഇത് ഈശ്വരന്റെ തെളിവാണ്, എന്റെ കയ്യിലുണ്ട് ഈശ്വരന്റെ തെളിവ്, ഈശ്വരനുണ്ട് എന്ന് അയാള് പറയണെങ്കിൽ അയാള് ശരിയാണ്. എന്തുകൊണ്ട്? അയാള് പറയും അയാള് വിശ്വസിക്കുന്നത് ഇതെല്ലാം ഈശ്വരന്റെ തെളിവാണെന്നാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈശ്വരനുണ്ട്. അപ്പൊ അയാളുടെ ബുദ്ധിയല്ലേ ഈശ്വരനുണ്ടെന്ന് പറഞ്ഞു? അയാളുടെ ബുദ്ധിയല്ലേ ആ തെളിവുകൾ അംഗീകരിച്ചത്? അയാളുടെ ബുദ്ധിയുടെ സൃഷ്ടിയാണ്. അപ്പൊ ഈശ്വരനെ സംബന്ധിച്ചു അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരാള് രണ്ടുപേര് സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തുന്നു, ഈശ്വരനുണ്ടോ ഇല്ലേ? ഒരാൾ പറയുന്നുണ്ട്, വേറെ ആൾ പറയുന്നു. പറഞ്ഞു പറഞ്ഞു വന്നപ്പോ ഒരാൾ പറയുന്നു ഈശ്വരനുണ്ട്, എന്തുകൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചം തന്നെ ഈശ്വരൻ എന്ന് പറയണം. മറ്റൊരാൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് സമ്മതമാണ്, അപ്പൊ ഈശ്വരൻ ഈ കാണുന്ന ഈ പ്രപഞ്ചം തന്നെ ഈശ്വരൻ. അവിടെ തർക്കം തീർന്നു. അപ്പൊ ഈ തർക്കം വരുന്ന എന്താണ്? ഈശ്വരൻ ഏതാണ് എന്ന് നിർവചിക്കുന്നിടത്താണ് ഈ തർക്കം വരുന്നത്. ഈ പ്രപഞ്ചത്തെ തന്നെ ഈശ്വരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തർക്കമില്ല. രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ട് പറയുന്നു ഈശ്വരനുണ്ടോ ഇല്ല ഉണ്ടോ? അവസാനം പറയുന്നു എന്റെ മാതാവാണ്, എന്റെ അമ്മയാണ് എന്റെ ഈശ്വരൻ. തർക്കമില്ല, അമ്മയാണ് ഈശ്വരൻ. എന്താ പറയുക? അപ്പൊ ഈശ്വരൻ എന്നുള്ള നിർവചനത്തിലാണ് ഈ തർക്കം മുഴുവൻ കിടക്കുന്നത്. അപ്പൊ ഈശ്വരനെ നിങ്ങൾ എങ്ങനെ നിർവചിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ നിർവചനം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ പറയും ഈശ്വരൻ ഇല്ല എന്ന് പറയും. അതുകൊണ്ടാണ് മതങ്ങളിൽ കലഹം വരുന്നത്. ബൈബിളിൽ പറയുന്ന കർത്താവ് അത് ഈശ്വരനല്ല എന്ന് ഖുർആൻ യഹോവ വിശ്വാസികൾ പറയും, അല്ല യഹോവ അവർ പറയും, അല്ല യഹോവ എന്ന് പറയുന്നത് മറ്റൊരു ബൈബിൾ. ഇവിടെ പറയുന്ന അള്ളാഹ് വിശ്വാസികൾ പറയും അത് അല്ല. അള്ളാഹുവാണ് ദൈവം എന്ന് പറയുന്നവർ വിശ്വസിക്കുന്നവർ പറയും അതല്ല ബൈബിളിലാണ് യഹോവ, യഹോവയാണ്. ഇങ്ങനെ അവരവരുടെ എന്താണ് നിർവചനങ്ങൾ അനുസരിച്ചിട്ടാണ് അവരവരുടെ ദൈവം. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിയാണ് ദൈവത്തെ ഉണ്ടെന്നും ഇല്ലെന്നും അറിയാമെന്നും അറിയില്ലെന്നും സത്യമെന്നും അസത്യമെന്നും ഒക്കെ തീരുമാനിക്കുന്നു മനുഷ്യന്റെ ബുദ്ധി തന്നെ. എന്താ സംശയം? ബുദ്ധിയില്ലെങ്കിൽ പിന്നെ ഈ ചർച്ചകൾക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ല. പിന്നെ ഒരു ചർച്ചയില്ല, ഒരാൾ ദൈവത്തെ അംഗീകരിക്കുന്നു, അത് വിശ്വാസം അവിടെ ചർച്ച ചെയ്യുന്നത്. ദൈവമുണ്ട്, എന്താണ് എന്റെ വിശ്വാസം, പ്രശ്നം തോന്നുന്നു, തെളിവുണ്ടോ, തെളിവിന്റെ ആവശ്യമില്ല, ഒരു തെളിവും വേണ്ടായിരിക്കും, അതെന്റെ വിശ്വാസമാണ്, വിശ്വാസത്തിന് തെളിവിന്റെ ആവശ്യമില്ല. അപ്പൊ ആ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്, അവന്റെ മനസ്സിന്റെ ബുദ്ധിയുടെ ഒരു ബുദ്ധിയുടെ വൃത്തിയാണ്. അപ്പോ അവനവന്റെ മനസ്സിനെ ബുദ്ധിയെ ആശ്രയിച്ച് തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളെ സംബന്ധിച്ച്. അതുകൊണ്ടല്ലേ ചിലർക്ക് വിഷ്ണുവാണ് ഈശ്വരൻ, ചിലർക്ക് അള്ളാഹുവാണ്, ചിലർക്ക് ഇതാണ് ഇതാണ്, മനുഷ്യൻ ദൈവത്തിന്റെ പേരിലല്ലേ ഏറ്റവും കൂടുതൽ വെട്ടിയും കുത്തിയും കൊലപാതകവും കാണുന്നതിന്റെ പേരിലല്ലേ. അതല്ലേ ഇനി മനുഷ്യൻ ദൈവത്തിന്റെ പേരിൽ കുത്തിയും വെട്ടിയും ചെയ്യാൻ മാത്രമല്ല, ഈ മനുഷ്യൻ സൃഷ്ടിച്ച ദൈവങ്ങളുടെയും പണി എന്താണ്, നിരന്തര യുദ്ധമാണ്. ശിവനും വിഷ്ണുവും കൂടെ യുദ്ധം, വിഷ്ണു ശിവനും കൂടെ യുദ്ധം, ദേവിയും ദേവനും കൂടെ യുദ്ധം, സർവത്ര അടിയും പിടിയാണ്. മനുഷ്യൻ തന്നെ ദൈവങ്ങളെ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ ദൈവങ്ങളെ കൊണ്ട് അടിയും പിടിയും നടത്തും. എന്നിട്ട് മനുഷ്യൻ എന്തായിരുന്നു, ഈ ദൈവങ്ങളുടെയൊക്കെ കൈ കൊടുത്തിരിക്കുന്ന എന്താണ്, വാളും കുണ്ടും കൂടെ ചക്രവും. എന്തിന് ഇപ്പോഴും ഫൈറ്റ് ചെയ്യാൻ, എപ്പോഴും ഫൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ കൈ പിടിച്ചോണ്ട് നടക്കുന്നു. ഇവര് ഈ അസുരന്മാരെ ദുഷ്ടന്മാരെയൊക്കെ കെട്ടിയില്ലെങ്കിൽ ഇവര് തമ്മിൽ ഫൈറ്റ് തുടങ്ങും. ഫൈറ്റ് ചെയ്യുന്നവരുടെ ഒരു സ്വഭാവം അതാണ്. ഇതൊക്കെ പറയും, ഈ ആയുധമൊക്കെ കൈവച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ദുഷ്ടന്മാരൊക്കെ ഒരാണ്, ദുഷ്ടന്മാരെ കിട്ടിയില്ലെങ്കിലോ ഈ ദൈവങ്ങൾ എന്ത് ചെയ്യും, തമ്മിൽ ഫൈറ്റ് ചെയ്യും. അല്ലേ ബ്രഹ്മാവിന്റെ തല പോയോ, എങ്ങനെ ഫൈറ്റിൽ പോയതാ, ഏത് ദൈവമെടുത്തു, ദൈവങ്ങൾക്കെല്ലാം അംഗമംഗം വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എങ്ങനെ പോയതാണ്, ഫൈറ്റിലാണ്. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ ഭാവന എന്നുണ്ടാകുന്നതിന് എന്താ പറയുന്നത്, മനുഷ്യന്റെ സൃഷ്ടിയാണ്, മനുഷ്യന്റെ ബുദ്ധിയുടെ ഇതാണ്. എല്ലാ ദൈവങ്ങളും അങ്ങനെയാണ്, ഹിന്ദു ദൈവങ്ങൾ മാത്രമാണ്. എല്ലാ ദൈവങ്ങളുടെയും ജ്യോതി മനുഷ്യരെ ഈ നരകത്തിൽ കൊണ്ടിട്ട് പൊരിക്കുക, വറുക്കുക, മണക്കുക, ഇതൊക്കെയാണ്. എല്ലാ മതങ്ങളുടെ ദൈവവും ഇത് തന്നെ, അല്ല ഹിന്ദു ദൈവങ്ങൾക്ക് അങ്ങനെ പ്രത്യേകതയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ യുദ്ധത്തിലാണ് ജീവിച്ചിരുന്നത്, യുദ്ധഭൂമിയിലായിരുന്നു അവരുടെ ജീവിതം. ആ കാലഘട്ടത്തിൽ അവരെ സൃഷ്ടിച്ച ദൈവങ്ങളുടെയും പണി എന്താണ്, യുദ്ധമാണ്. അത് ആ കാലത്തിന്റെ പ്രത്യേകതയാണ്. പിന്നെ മനുഷ്യൻ കുറെയൊക്കെ പരിണമിച്ചു വന്നു, മനുഷ്യരുടെ കുറെയൊക്കെ സമാധാനം വന്നപ്പോൾ സമാധാന ദൈവങ്ങളും വന്നു. അല്ലെങ്കിൽ അന്നെന്താണ്, മനുഷ്യൻ ഇങ്ങനെ കടിച്ചു കയറി കൊല്ലുകയും അടിയും പിടിയും ഗോത്രങ്ങളായി തിരിഞ്ഞ് യുദ്ധം ചെയ്യുകയും കീഴടക്കുകയും തോൽപ്പിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്ത കാലഘട്ടത്തിൽ ദൈവങ്ങളുടെയും പണി ഇത് തന്നെയാണ്. നിങ്ങളെ പഴയ നിയമം എടുത്തു നോക്കുക, പഴയ നിയമം ദൈവത്തിന്റെ എപ്പോഴുള്ള പണി ഈ നരകത്തിലിട്ട് പൊരിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു സമാധാന ദൈവത്തെ ഉണ്ടാക്കാം, എന്താ പ്രശ്നം, സമാധാനമാണെങ്കിൽ സമാധാന ദൈവം. മനുഷ്യന് സമാധാനം ഉണ്ടെങ്കിൽ ദൈവത്തിന് സമാധാനം ഉണ്ടാവും, മനുഷ്യന് സമാധാനം ഇല്ലെങ്കിൽ ദൈവത്തിന് ഉറക്കമില്ല, സമാധാനമില്ല. മനുഷ്യന്റെ പരിണാമവും ചരിത്രവും അനുസരിച്ചാണ് ദൈവങ്ങളുടെയും പരിണാമവും ചരിത്രവും ഒക്കെ വന്നിട്ടുള്ളത്. ദൈവങ്ങളെല്ലാം പ്രകടമാകുന്ന ഈ സാഹിത്യ ഗ്രന്ഥങ്ങളിലൂടെയാണ്, കൃതികളിലൂടെയാണ്. അത് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളും സംസ്കാരങ്ങളും അവന്റെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് രൂപപ്പെട്ടു വന്നതാണ്. അതുകൊണ്ടാണ് ഇത്ര യുദ്ധങ്ങൾ ദൈവങ്ങളുടെ ഇടയിൽ നടക്കുന്നത്. മനസ്സെന്ന് ജീവൻ സൃഷ്ടിച്ചാണോ എന്ന് ചോദിച്ചതിന് ഞാൻ ഉത്തരം പറഞ്ഞാണ്, ആണെന്ന്. മനുഷ്യന്റെ ബുദ്ധി ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കത്തുള്ളൂ. നിങ്ങളിപ്പോ ഇതൊക്കെ ഇടും ചിന്തിക്കുന്നു, ബുദ്ധി ഇല്ലെങ്കിൽ പറ്റൂ, പറ്റൂ, ബുദ്ധിയാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നത്. ഗുരുവിനും പറയുന്നതാണ്, മനോ മാത്രം ഇതും സർവം, ഈ കാണുന്ന എല്ലാം എന്താണോ കേവലം മനസ്സാണ്. അത് വെച്ചാ ഞാൻ പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് ഗുരുദേവകൃതി ഇല്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ വിചാരിച്ചല്ലേ. ഗുരുവെന്ന് പറയുന്നത് മനോ മാത്രം ഇതാണ് സർവം, ഈ കാണുന്ന സർവ്വത് നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടോ എല്ലാം എന്താണ് മനസ്സാണ്, ബുദ്ധിയുടെ സൃഷ്ടിയാണെന്ന് ഗുരു പറയുകയാണ്. മനസ്സിലായോ? പിന്നെന്താ? ബുദ്ധി എന്ന് പറയുന്നത് തന്നെ അനുഭവം. ബുദ്ധി അനുഭവം രണ്ടല്ല, ബുദ്ധിയെ തന്നെയാണ് നമ്മൾ അനുഭവം എന്ന് പറയുന്നതും ബുദ്ധി എന്ന് പറയുന്നതും ഒന്നേ. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിൽ തന്നെ മറ്റൊരു ഒരു പരിണാമമാണ്, മറ്റൊരു വികാരമാണ്, മറ്റൊരു പ്രവൃത്തിയാണ്. ബുദ്ധി തന്നെ വേറൊരു തരത്തിൽ പ്രവർത്തിക്കുന്നതാണ് വിശ്വാസം. അങ്ങനെ അനുഭവത്തെ വിസ്മരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, അത് അനുഭവമായിട്ട് ബന്ധമില്ല. അനുഭവമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെല്ലാം ഈ എന്താണോ ഈ മുറിക്കകത്തിരിക്കുന്നു, എന്തേ നമ്മൾ അറിഞ്ഞു അറിയാതെ നമ്മുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, ഈ മേടിയിരിക്കുന്ന ഈ ടൺ കണക്കിന് കോൺക്രീറ്റ് നമ്മുടെ തലയിൽ ഒന്ന് വീഴത്തില്ല, എന്തേ ഇല്ലേ വിശ്വാസമുണ്ടോ? അപ്പോ ചിലരെ സംബന്ധിച്ച് അതൊരു അറിവാണ്, കാരണം ഇതൊരു എഞ്ചിനീയറിംഗ് ആണ്. ആ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാലാവധിയുണ്ട്, ആ കാലാവധി വരെ നീക്കും, അതുകൊണ്ട് അത് നമ്മുടെ തലയിൽ ഒന്ന് വീഴത്തില്ല. എത്ര ടണ്ണാണെങ്കിലും അതിനെ താങ്ങി നിർത്താനുള്ള ശേഷി ഈ പില്ലറുകൾക്കും ഈ ചുവരുകൾക്കൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു അറിവ് മനസ്സിലായി. ചിലർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, അവർ പറയുന്നത് എന്താണ്, അത് എഞ്ചിനീയറിംഗിനെ കുറിച്ചുള്ള ബോധം, അതാണ് അറിവ്. ചിലർ പറയുന്നത് എന്താണ്, ഇത് വീഴില്ല എന്നുള്ള എന്റെ വിശ്വാസം. അവർക്ക് എഞ്ചിനീയറിംഗ് അറിയേണ്ട കാര്യമില്ല, സ്ട്രക്ചർ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ധാരണയില്ല. അവർക്ക് RCC കോൺക്രീറ്റിനെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല, ഒന്നും അറിയണ്ട. ഒന്നും അറിഞ്ഞില്ലെങ്കിലും അവർ ഇതിന്റെ താഴെ ധൈര്യമായിട്ടിരിക്കും. അവരുടെ എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ വിശ്വാസമാണ് ഇത് താഴെ വീഴത്തില്ല എന്നൊരു വിശ്വാസം. ആ വിശ്വാസം ഏതുവരെ കാണും, തല വീഴുന്നതുവരെ അവരുടെ വിശ്വാസം. തലയിൽ തുറന്ന് വീഴുന്നവരാ വിശ്വാസം. വിശ്വാസം ഇതിനെ മേളിൽ പിടിച്ചു നിർത്തത്തില്ല, പക്ഷെ വിശ്വാസം കൊണ്ട് അവരെന്ത് ചെയ്യും, ഇതിന്റെ അടിയിൽ ഇതിനു മേളിൽ പിടിച്ചു നിർത്തുന്ന എന്താണ്, അതൊരു സയൻസാണ്, അവന്റെ വിശ്വാസമാണ്. ഇതൊരു സയൻസാണ് ഇങ്ങനെ നിർത്തുന്നത്. അപ്പൊ സയൻസിനെ കുറിച്ച് ബോധമുള്ള ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് അവൻ ആ ബോധമുള്ളതുകൊണ്ട് അവയിരിക്കുന്നു, ആ ബോധമാണ് കൊണ്ടവയിരിക്കുന്നു. ആ ബോധം ചെറുപ്പം തെറ്റിപ്പോവാം, ഇത് എന്താണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ നടത്തിയ ആൾ, ഇതിന്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തപ്പോൾ അതിലെന്തെങ്കിലും പെസവ് വന്നെങ്കിൽ, അതിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ബോധവും തെറ്റും. അപ്പൊ അവന്റെ ബോധം ഭ്രാന്തിയായിരിക്കും. അങ്ങനെ ബോധമുള്ളവന്റെ തലയിലും ഇതൊന്നും വീഴാം, വിശ്വാസമുള്ളവന്റെ തലയിലും ഇതൊന്നും വീഴാം. പക്ഷെ രണ്ടും രണ്ടാണ്. ബോധമുള്ളവൻ അവന്റെ ബോധത്തിലിരിക്കുന്നു, ബോധമില്ലാത്തവൻ വിശ്വാസത്തിലിരിക്കുന്നു. രണ്ടും ബുദ്ധിയുടെ രണ്ടു തരത്തിലുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ട് പുനർജന്മം എന്ന് പറയുന്നത് എന്താണ്, അതൊരു വിശ്വാസമാണ്, ഒരു വിശ്വാസ സിദ്ധാന്തമാണ്. അങ്ങനെ ശാസ്ത്രങ്ങളിൽ പറയുന്നു, അങ്ങനെ വിശ്വസിക്കുന്നു, ഒരുപാട് പേര് വിശ്വസിക്കുന്നു, നമുക്കും വിശ്വസിക്കാം. അപ്പൊ ആ പുനർജന്മം, ആ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അംഗീകരിക്കുമ്പോൾ ആ ശാസ്ത്ര സിദ്ധാന്തം അനുസരിച്ച് നമുക്കത് സ്വീകരിക്കേണ്ടി വരും. അപ്പൊ പുനർജന്മം എന്ന് പറയുന്നത് ആത്മാവിനല്ല സംഭവിക്കുന്നത്, എന്ന് വെച്ചാൽ നിത്യശുദ്ധ ബുദ്ധമായിരിക്കുന്ന ആത്മാവിനല്ല സംഭവിക്കുന്നത്, പിന്നെ ആർക്കാ സംഭവിക്കുന്നത്? ജീവൻ. ജീവൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരമാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന ആത്മാവ്, ജീവാത്മാവ് എന്ന് പറയാം. അതിനാണ് ജനന മരണങ്ങൾ സംഭവിക്കുന്നത്. അല്ലാതെ ആ ശുദ്ധമായ ആത്മാവിന് ഒരു ശരീരത്തെ എടുക്കാനോ വിടാനോ ഒന്നും സാധിക്കില്ല. ഇത് പിന്നെ ഭാഷകാരൻ ഭാഷത്തിൽ പറയും, ഒരു കുലാലൻ ഒരു കുടത്തെ ഉണ്ടാക്കുമ്പോൾ, ഒരു കുടം ഉണ്ടാക്കുന്നു, കുടം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ കുടം ഉണ്ടായി വരുമ്പം തന്നെ എന്ത് ചെയ്യുന്നു, അതിന്റെ അകത്ത് ആകാശം വരും, ആകാശത്തെ ഒഴിവാക്കി കുടം ഉണ്ടാക്കാൻ പറ്റും. അപ്പോ കുടം ഉണ്ടായി വരുമ്പം തന്നെ അതിന്റെ അകത്ത് ആകാശം പെട്ടു, ആകാശത്തെ മാറ്റി നിർത്തിയിട്ട് കുടം ഉണ്ടാക്കാൻ തട്ടില്ല. അപ്പോ പുറമെയുള്ള ആകാശം കുടത്തിന്റെ അകത്തുള്ള ആകാശവും തമ്മിൽ കുടം എന്ത് ചെയ്യുന്നു, ഒരു വ്യത്യാസത്തെ ഉണ്ടാക്കുന്നു, ഒരു പ്രത്യേകത ഉണ്ടാക്കുന്നു. അപ്പോൾ ആ പ്രത്യേകതയോടുകൂടി ആകാശത്തെയാണ് എന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്നു. ജീവൻ എന്ന് പറയുന്നത് അതാണ്, ആ പ്രത്യേകതയോട് കൂടിയ. അതുകൊണ്ട് പറയും അങ്ങനെ ഒരു കുടമുണ്ടായി വരുമ്പോൾ അതിന്റെ അകത്ത് ആകാശം പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടത്തിനകത്ത് ആകാശം പ്രവേശിച്ചു, ജീവൻ പ്രവേശിച്ചു എന്നാണ് മുന്നേക്കാൻ. അപ്പൊ അതുവരെ നിന്നിരുന്ന ആകാശത്തിൽ ഒരു വ്യത്യാസം വന്നു, കുടമെന്ന് പറയുന്ന ഒരു അതിരതിനുണ്ടായി. ഒരു ഉദാഹരണമായിട്ട് പറയും, ഇതുപോലെ ബ്രഹ്മസർവവ്യാപിയായി ശുദ്ധമായി അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നു, സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ഒരു ഉപാധി കൊണ്ട് കുടം പോലെ ആ ബ്രഹ്മത്തിന് ജന്മവും മരണവും സംഭവിക്കുന്നു. ജന്മം ഇപ്പൊ സംഭവിക്കുന്നു, അത് വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. മരണം ഇപ്പൊ സംഭവിക്കുന്നു, സ്വീകരിച്ച ശരീരത്തെ വിടുമ്പോൾ. ഇതെല്ലാം ചെയ്യുന്ന ആരാണോ ആ സൂക്ഷ്മ ശരീരമാണ്. അങ്ങനെ പുനർജന്മത്തെ അംഗീകരിക്കാൻ. അപ്പോ ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക, ജനിക്കുകയും മരിക്കുകയും ചെയ്താൽ എന്താ കുഴപ്പമൊന്നും വയ്ക്കും. ജനിച്ച ജീവിക്കണം, ജീവിച്ചാൽ എന്ത് ചെയ്യണം, ഒരുപാട് സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കണം. എന്നിട്ട് അങ്ങനെ പറയും. പക്ഷെ നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെയല്ല, അതിന് വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അജ്ഞാനം എന്ന് ഒറ്റവാക്കി പറഞ്ഞാൽ തീരത്തിൽ